ആജ്ഞസ്യ ജഗത് മരീചികാവത് ആത്മനി ഭാസത. സത്യത്തിലുള്ള ഉലകം സകലം വിവേക വിദ്യസ്തമായ പുറകം വിലസുന്നു മുൻപോൾ നിസ്തർക്കമായി ദേഹനീലമെന്ന് ശ്രദ്ധിക്കലും അതേ ആശയം തന്നെ ഈ പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ വിശദീകരണം തന്നെയാണ്. പിന്നെ ഇതിൽ കൂടുതലായി പറയുന്നത് ബാലനായി അജ്ഞന് ലോകസത്യമായി അനുഭവപ്പെടുന്നു, ഒരു കൊച്ചു കുഞ്ഞിന് പ്രതിബിംബ സത്യമാണ് എന്ന് അനുഭവപ്പെടുന്നു. അത്രയായി കൂടുതലായി പറയുന്നു. ബാക്കി ആ പദ്യത്തിൽ പറഞ്ഞത് അതേ ആശയം തന്നെ പറഞ്ഞു. അവിടെ വിശദീകരിച്ച കാര്യങ്ങളെ ഇതിനും വിശദീകരിക്കാനുള്ളൂ. പിന്നെ അത് വേണമെങ്കിൽ ഒരിക്കൽ കൂടെ പറയാമെന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. പ്രപഞ്ചത്തിന്റെ പ്രതിവിധി ഉണ്ടാവും, അതെന്നെ ഇവിടെയും പറയുന്നത് മരീചികാവത്ത് ഒരു മരീചിക പോലെ അറിവുണ്ടായിക്കഴിഞ്ഞാലും ഇതൊക്കെ ശരിക്കും ഈ അദ്വൈതത്തിൽ വരുന്ന ബൗദ്ധന്മാരിൽ നിന്നാണ്. സിദ്ധാന്തങ്ങളൊക്കെ ബൗദ്ധന്മാർ കൊണ്ട് പറഞ്ഞാണ്. എന്താണ് ആരും പറയുന്ന ഇതാണ്. ഈ അവർ പറയുന്നത് നിർവ്വാണം, ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ നിർവ്വാണം എന്ന് പറയും. അപ്പോ ജീവിച്ചിരിക്കുമ്പം തന്നെ ഒരാൾക്ക് നിർവ്വാണം സാധിക്കുമെന്ന് അവർ പറഞ്ഞു. അതിനാണ് ഇവിടെ പറയുന്നത് ജീവൻ മുക്തി. അതിനാണ് പറയുന്നത് ഈ പ്രപഞ്ചം ഇങ്ങനെ മരുമരിക്കുക പോലെ കാണും ജീവിച്ചിരിക്കുമ്പം തന്നെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാഴ്ചയൊന്നുമില്ല, അതവരും പറയുന്നുണ്ട്. ശരിക്കും ആ ബൗദ്ധന്മാരുടെ അതിനെ പിന്തുടർന്ന് വന്നാണ്. പക്ഷേ അത് ശങ്കരാചാര്യർ പറയുന്ന കാര്യം തന്നെ ഇത് ഉദാഹരണ സഹിതം. ശങ്കരാചാര്യർ പറയുമ്പോൾ അത് ബൗദ്ധനിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി പറയും. ബൗദ്ധരെന്ത് ചെയ്യും, അവിടെ ആത്മാവിനെ അംഗീകരിക്കില്ല. ആത്മാവ് കൂടാതെ തന്നെ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു ദീപം എങ്ങനെയാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ, അല്ലെങ്കിൽ ഒരു നദി എങ്ങനെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരാള് മുക്തനായിത്തീരുന്നു. മുക്തനായിത്തീരുന്നു വെച്ചാൽ ആൾക്ക് ദുഃഖങ്ങളിൽ നിന്നും എല്ലാം മോചനം ഉണ്ടാകുന്നു. അതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട്. അങ്ങനെ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിച്ചിരിക്കുന്ന അവസ്ഥയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെ പറയുന്നു, ശങ്കരാചാര്യരും അത് തന്നെ പറയുന്നു. ശങ്കരാചാര്യരുടെ ആത്മാവിനെ കൂടെ കൂട്ടിച്ചേർക്കും. നമ്മുടെ ആത്മനി ആ ശങ്കരാചാര്യർ ഉപയോഗിച്ച ആ വ്യത്യാസം ആത്മാവെന്നുള്ള കൂടെ കൂടുതൽ ബൗദ്ധന്മാര് ശങ്കരാചാര്യർ നമ്മൾ വ്യത്യാസമാണ്. അവര് ആത്മാവിനെ സ്വീകരിക്കില്ല, ശങ്കരാചാര്യർ ആത്മാവിനെ സ്വീകരിക്കും. ഗുരു ഇവിടെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ദർശനത്തിൽ വരുമ്പോ ശങ്കരാചാര്യന്റെ രീതി തന്നെയാണ് സ്വീകരിച്ചത്. ഇന്നിപ്പോ ഒരുപാട് കുറച്ച് ആൾക്കാരുണ്ട് എന്താണ് ശങ്കരാചാര്യരുടെ രീതിയല്ല ഗുരു സ്വീകരിച്ചിരിക്കുന്നത്, ബൗദ്ധന്റെ ബുദ്ധസമ്പ്രദായമാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു വിഭാഗം ആൾക്കാരൊന്നും അതിന് വലിയ പ്രചാരം കൊടുക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ ശരിയാണ്. ഇവിടെ ഈ അദ്വൈതം പറയുന്നത് ശരിയാകും. ബുദ്ധന്റെ ആത്മാവിനെ ഇതുപോലെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ ശരിയാണ്. എങ്ങനെ ബുദ്ധൻ ജാതി അംഗീകരിച്ചില്ല, ഗുരു ജാതി അംഗീകരിച്ചില്ല, അങ്ങനെ ബുദ്ധൻ ഈ വൈദിക മതത്തിൽ നിന്നും വേറിട്ട് ഒരു പുരോഗമനപരമായ ആശയത്തെ അന്ന് സ്വീകരിച്ചു. അതാണ് ജാതിയെ നിഷേധിക്കുകയും ആത്മാവിനെ നിഷേധിക്കുകയും ചെയ്തത്. അപ്പോ ഗുരുവും എന്ത് ചെയ്തു, ശങ്കരാചാര്യരുടെ ആ മാർഗത്തിൽ നിന്ന് വേറിട്ട് ഒരു പുരോഗമനപരമായ ആശയത്തെ സ്വീകരിച്ചു. എല്ലാവരും ആത്മസഹോദരൻ. ആ ഒരു തരത്തിൽ സാമൂഹികമായ കാഴ്ചപ്പാടില് ഒരു ബുദ്ധന്റെ നിലപാടുകൾ പിന്തുടർന്നു എന്ന് പറയാം. എല്ലാ അർത്ഥത്തിലുമില്ല, കാരണം ഏറ്റവും പ്രധാനമായ വ്യത്യാസം തന്നെ ജഗതാത്മനിഭാസത. ആത്മാവിനാണ് ജഗത്ത് അനുഭവപ്പെടുന്നതെന്ന് പറയുന്ന ബുദ്ധൻ അംഗീകരിക്കില്ല. കംപ്ലീറ്റ് ബുദ്ധനെ പിന്തുടർന്നയാളാണ് ഗുരു എന്ന് പറയാൻ പറ്റും. ഇവിടെ ശങ്കരാചാര്യരെ പിന്തുടർന്നിരിക്കുന്നു. ശങ്കരാചാര്യരെ പിന്തുടർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശങ്കരാചാര്യർക്കും 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ആര്? ബുദ്ധൻ. ബുദ്ധൻ നിഷേധിച്ച ആത്മാവിനെ 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യർ എന്ത് ചെയ്തു? വീണ്ടും സ്ഥാപിച്ചു. ആ ആത്മാവിനെ പിന്നെ 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഗുരുദേവൻ വീണ്ടും അംഗീകരിച്ചു. അപ്പൊ വേണമെങ്കിൽ ഗുരുവിന് ബുദ്ധന്റെ ആത്മനിരാകരണം സ്വീകരിക്കായിരുന്നു, പക്ഷെ ഗുരു അത് സ്വീകരിച്ചില്ല. പിന്നെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ മനസ്സിലോരോ ആശയമായിരിക്കും. അത് ഗുരുവിന്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ആത്മാവിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം ഉണ്ടായത്, മായയാണ് കാരണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഒരിക്കലും ബുദ്ധന് സ്വീകരിക്കാൻ പറ്റില്ല. ബുദ്ധ സ്വീകരിച്ചിട്ടില്ല, അത് ശങ്കരാചാര്യർ സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഈ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഗുരു ശങ്കരാചാര്യരെ തന്നെയാണ് പിന്തുടരുന്നത്. നമ്മുടെ ഡോക്ടർ ഭാസ്കരൻ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഗുരു ശങ്കരാചാര്യരെ പിന്തുടരുന്നു പറഞ്ഞാൽ അത് വലിയ നാണക്കേടാണ്, ഗുരു ശൈവ സിദ്ധാന്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ദർശനമാനയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോ ഈ പദ്യങ്ങളൊക്കെ വന്നപ്പോ ഒന്നും മിണ്ടാനേ പറ്റുന്നില്ല, മനസ്സിലായി. എല്ലായിടും അത് പറയാൻ പറ്റില്ല, ചില സ്ഥലത്തൊക്കെ പറയാം. എല്ലാ സ്ഥലത്തും അത് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ വന്നപ്പോ ഡോക്ടർ ഭാസ്കരൻ ശങ്കരാചാര്യരുടെ കൃതികളൊക്കെ കോട്ട് ചെയ്യാൻ തുടങ്ങി. അത് കൂടി പഠിച്ചു പഠിച്ചു വന്നപ്പോ എല്ലാവർക്കും അങ്ങനെയാണ്, പഠിച്ചു പഠിച്ചു വരുമ്പോൾ നമ്മളുടെ മാറ്റങ്ങൾ വരും. അല്ല, പഠിച്ചു തീർന്നെന്നും പറഞ്ഞിരുന്നാൽ മാറില്ല. അക്കാര്യത്തിൽ ഡോക്ടർ ഭാസ്കരനെ സമ്മതിക്കുന്നു. പുള്ളി അവസാനം വരെയും പഠിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പുള്ളിയുടെ വ്യാഖ്യാനത്തിൽ കൂടുതൽ ശരികളുണ്ട്. മറ്റുള്ളവരൊക്കെ വിളിച്ചു, പുള്ളി എപ്പോഴും വിളിച്ചു. മരിക്കുന്നതിന് 1 മാസം മുമ്പ് എന്നെ വിളിച്ചു. പുള്ളി എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാനും ഇതൊക്കെ പുള്ളിക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. പുള്ളിക്ക് അദ്വൈതത്തിൽ വലിയ പിടിപാടില്ലായിരുന്നു, സാഹിത്യമാണ് പഠിച്ചത്. പക്ഷെ ഗുരുവിന്റെ ഈ കൃതികളോടുള്ള താല്പര്യം കൊണ്ട് ആണ് അദ്വൈതം പഠിച്ച്. ശൂന്യവാദം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ശൂന്യം എന്നുള്ള അതിനെ അംഗീകരിക്കുന്നില്ല. അതിനെ പൊതുവെ പറയുന്നത് മധ്യമ മാർഗം എന്നാണ്. അതായത് അദ്വൈതികളും മറ്റും പറയുന്ന സത്താവാദം, ഒരു സത്തയാണ് ഇതിന് ഏറ്റവും എന്താണ് അടിസ്ഥാനമായിരിക്കുന്നതെന്നാണ് അദ്വൈതികൾ പറയുന്നത്. ശൂന്യമല്ല ബ്രഹ്മം, സത്താണ്. ഇനി ശൂന്യവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്തയുടെ ശൂന്യത എന്നാണ്. സത്തയുടെ ശൂന്യത എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനൊന്നും പറ്റത്തില്ല. ശൂന്യം എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല. ആത്മാവിനെ നിരാകരിക്കുന്നു, ആത്മാവില്ല, ശുദ്ധ ശൂന്യം. അതങ്ങനെ പറയാനേ പറ്റൂ, എന്താണതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ ബുദ്ധൻ പറയുന്ന മധ്യമ മാർഗമാണ്, സത്യവുമല്ല ശൂന്യവുമല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരവസ്ഥ. അതിന്റെ ഇടയ്ക്കുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പ്രതീത്യ സമുത്പാദം എന്ന് പറയും. പ്രതീത്യ സമുത്പാദം അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ പ്രപഞ്ചത്തിലുള്ള ഈ എല്ലാ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു, ഇന്റർഡിപ്പെൻഡന്റ് എന്ന് പറയും. ഒന്നും സ്വതന്ത്രമായി നിലനിൽക്കുന്നില്ല, അതാണ്. അപ്പൊ അത് ശൂന്യവുമല്ല സത്വമല്ല. സത്വമല്ല അസത്വമല്ല എന്ന് പറയുന്നത് അത് ഏത് സന്ദർഭത്തിൽ പറയുന്നു അനുസരിച്ചിരിക്കും. ഇപ്പൊ മായയെ കുറിച്ച് പറയും, സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്താണെന്ന് പറയും. അതല്ല ബൗദ്ധന്മാർ പറയുന്ന, അതല്ല ബൗദ്ധന്മാർ പറയുന്ന എന്താണ്? ഇതിന്റെ ഇടയ്ക്കൊന്നുണ്ട്. ഇടയ്ക്കുണ്ടെന്ന് വെച്ചാൽ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും. പരസ്പരം ആശ്രയിച്ചിട്ട് ഇത് ഒരു ഒഴുക്ക് പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് തുടക്കമില്ല, അവസാനമില്ല. അതാണ് ഈ പ്രപഞ്ചം. ഇതൊരു ഒഴുക്ക് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവെന്ന് പറയുന്ന ഒന്നില്ല, എന്നാലും ഈ ഒഴുക്കിൽ പെട്ടിരിക്കുകയാണ് എല്ലാവരും. ഓരോരുത്തരും എന്താണ് ഈ ഒഴുക്കിൽ പെട്ടിരിക്കുന്നത്? ഈ ഒഴുക്കിലാണ് ജന്മവും പുനർജന്മവും എല്ലാം സംഭവിക്കുന്നത്. ആ പുനർജന്മത്തിന് ബോധന്മാർക്ക് ആത്മാവ് ഉണ്ട്, പഞ്ചസ്കന്ധം മുഴുവൻ. പിന്നെ പുനർജന്മത്തെ അംഗീകരിക്കും, പക്ഷെ ആത്മാവില്ലാത്ത പുനർജന്മം. ഇതാണ് ബൗദ്ധന്മാരുടെ പുനർജന്മത്തിൽ എന്ത് ചെയ്തു ശങ്കരാചാര്യർ ആത്മാവിനെ കൂടെ ഉൾപ്പെടുത്തി. ആത്മാവ് നേരത്തെ ഉണ്ട് എന്നാണ് ശങ്കരാചാര്യർ ബുദ്ധൻ നിഷേധിച്ച ആത്മാവിനെ കൊണ്ടുവന്നു. പ്രതീത്യ സമുത്പാദത്തെ ശങ്കരാചാര്യർ എന്താണ്, ഇതൊക്കെ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതിനെ ശങ്കരാചാര്യർ നിഷേധിക്കുന്നു. ശങ്കരാചാര്യർ പറയുന്നത് പരസ്പരം ആശ്രയിച്ച് നയിക്കുന്നത് ഇതെല്ലാം ബ്രഹ്മത്തെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഒരു ശങ്കരാചാര്യരുടെ നിലപാട്. ബൗദ്ധന്മാർ പറയുന്നത് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു. ഏകദേശം ഇന്നത്തെ ഭൗതികവാദികൾ പറയുന്നതും അത് തന്നെയാണ്. ആത്മാവിനെ അംഗീകരിക്കാത്ത ഭൗതികവാദികളുണ്ടല്ലോ, മെറ്റീരിയലിസ്റ്റുകൾ, അവരും പറയുന്നത് എന്താണ്? ഇതൊക്കെ പരസ്പരം ആശ്രയിച്ച് നിൽക്കുകയാണ്. ആ ഒരു നിലപാടാണ് ബൗദ്ധന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഒഴുക്ക് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്, ഒന്നിവിടെ സ്ഥിരമായിട്ടല്ല, എല്ലാം ക്ഷണികമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് സ്ഥിരമാണെന്ന് തോന്നുന്നു. ഒരു ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ കണങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും അവിടെ ഒരു ദീപശിഖ ഒന്നുണ്ടെന്ന്, ഒന്നവിടെ ഇല്ല. ആ തിരിയിൽ നിന്ന് എന്താണ് ഓരോ സമയവും ഓരോ തീപ്പൊരികൾ കത്തി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൊത്തത്തിൽ അത് വേർതിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് അതൊരു നാളമെന്ന് നമുക്ക് തോന്നുകയാണ്. അതുപോലെ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? ഒരു നാളം പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. വശത്തിൽ ചെറിയ ചെറിയ ചെറിയ ചെറിയ കണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കാണ് ഈ പ്രപഞ്ചം. ആ മാറ്റത്തിൽ ഒരു ഭാഗമാണ് ജന്മം. ആ മാറ്റത്തിൽ തന്നെ ഒന്നാണ് മരണം, വീണ്ടും ജന്മം. അപ്പൊ ഈ കണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലങ്ങനെ ഒരാൾക്ക് തന്നെ ജനിക്കാനും മരിക്കാനും വീണ്ടും ജനിക്കാനും പറ്റും. കണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇതിലെല്ലാം എന്ത് ചെയ്യുന്നു? ഓരോ ജന്മത്തിൽ നിന്നും ഉണ്ടാകുന്ന സംസ്കാരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പഞ്ചസ്കന്ധങ്ങളിൽ സംസ്കാരം കൂടെ വരും. ഈ സംസ്കാരം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ടാണ് പൂർവ്വജന്മത്തിൽ നിന്ന് ആ സംസ്കാരമുള്ള പഞ്ചസ്കന്ധങ്ങൾ കൂടി ചേർന്ന് ഈ ജന്മം ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ജന്മങ്ങൾ മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ പുനർജന്മം സംഭവിക്കുന്നതിന് കാരണമായിട്ട് സംസ്കാരമുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് ഒരു കണത്തിൽ നിന്ന് അടുത്ത കണത്തിലേക്ക് സംസ്കാരം കൈമാറ്റം ചെയ്യുകയാണ്. ഒരു കണം ഉണ്ടാകുന്നു. ഇപ്പൊ ദീപത്തിന്റെ ഒരു കണത്തെ എടുക്കുക, ആ കണം നശിച്ചിട്ട് അടുത്ത കണം ഉണ്ടാകുന്നു. അപ്പൊ പൂർവ്വകണത്തിലുള്ള സംസ്കാരം എന്ത് ചെയ്യുന്നു? അത് അടുത്ത കണത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് പൂർവ്വകണം നശിക്കുന്നു. അടുത്ത കണം ആ സംസ്കാരത്തെ അടുത്തതിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ സംസ്കാരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജന്മങ്ങളും ഉണ്ടായിക്കൊണ്ടുവരുന്നു. ഇതെല്ലാം പരസ്പരം സംയോജിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ജന്മം ഉണ്ടാകുന്ന ഇവിടെ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. പക്ഷെ ശങ്കരാചാര്യന്ത് ചെയ്തു ഇതിനെയൊക്കെ ഖണ്ഡിക്കും. ബ്രഹ്മസൂത്രത്തിൽ ഈ പറയുന്ന പ്രതീത്യ സമുത്പാദത്തെ ഖണ്ഡിക്കും. ഇതൊന്നും നിങ്ങൾ പറയുന്നത് ശരിയാവത്തില്ല. അങ്ങനെ കണങ്ങളിൽ സംസ്കാരത്തെ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ അബദ്ധമാണെന്ന് പറഞ്ഞ് ഖണ്ഡിച്ചിട്ട് പറയും. അങ്ങനെ ഒരു ജന്മം ഉണ്ടാവണമെങ്കിൽ സ്ഥായിയായി ഒരു ആത്മാവ് ഉണ്ടായാലേ പറ്റൂ. അല്ലാതെ ഈ സംസ്കാരം കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയുന്നത്, കണങ്ങളിൽ പരസ്പരം കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് എന്താണ്, യുക്തിപരമായി അതിനെ സമർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശങ്കരാചാര്യ എന്ത് ചെയ്യും? അതിനെ ഖണ്ഡിക്കും. ഭഗവത്തന്മാരുടെ സിദ്ധാന്തത്തെ ഖണ്ഡിച്ചിട്ട് പറയും അവിടെ ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ശങ്കരാചാര്യ ആത്മാവുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? യുക്തിയിലൂടെ സമൃദ്ധി. ബൗദ്ധന്മാരുടെ ക്ഷണികത്തെ ഖണ്ഡിച്ചിട്ട് ഒരു യുക്തിയിലൂടെ അവിടെ ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കും. അങ്ങനെ യുക്തി ഉപയോഗിച്ച് ആണ് ഖണ്ഡിക്കുന്നത്, സമർത്ഥിക്കുന്നത്. കൂടാതെ ശങ്കരാചാര്യ എന്ത് ചെയ്യും? ഉപനിഷത്തുകളൊക്കെ എടുത്തു കാണിക്കും. ഉപനിഷത്തുകളൊക്കെ സ്ഥിരമായ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്. നിത്യസർവഗത സ്ഥാണുരാചലോയം സനാതന എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം ജ്ഞാനാനന്ദം എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ടോണ്ട് നിത്യമായ ഒരു ആത്മാവുണ്ടെന്ന് സമർത്ഥിക്കും. അപ്പോൾ ശ്രുതിയുണ്ട്, യുക്തിയുണ്ട്. പിന്നെ ഈ ദാർശനികന്മാരെല്ലാവരും സ്വീകരിക്കുന്ന ഒന്നാണ് അനുഭവം. അവർ പറയുന്ന എന്താണ്? ഞങ്ങളുടെ അനുഭവം സ്ഥായിയായ ഒരു ആത്മാവുണ്ടെന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ്. അപ്പൊ ശ്രുതി, യുക്തി, അനുഭവം, ഇത് മൂന്നും കൊണ്ട് അതിലേറ്റവും പ്രബലമായി സ്വീകരിച്ചിരിക്കുന്ന ശ്രുതിയാണെന്ന് വെച്ചാൽ വേദം. വേദത്തിൽ പറഞ്ഞിരിക്കും, ശങ്കരാചാര്യർ പറയുന്നതാണ് വേദത്തിൽ പറഞ്ഞ. വേദത്തിന് എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? വേദം ഈശ്വരൻ പറഞ്ഞു. ഈശ്വരൻ പറയണമെങ്കിൽ പിന്നെ അംഗീകരിച്ചല്ലേ കിട്ടും. ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി തന്നെ, ഇതൊക്കെ സൃഷ്ടിക്കുന്ന സർവജ്ഞത്വം, സർവശക്തിത്വം എല്ലാം ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്നവരതൊക്കെ സമർത്ഥിക്കും. ആ യുക്തികൾ നമ്മൾ പഠിക്കണം. അത് ഒന്ന് ഈ വിജ്ഞാനം തന്നെ, പിന്നെ അനുഭവങ്ങള്, പിന്നെ സംസ്കാരം, പിന്നെ ഈ ഭൂതങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ്. അപ്പൊ അത് അതിന്റെ ഒരു ഒഴുക്ക്, ഇപ്പൊ നമുക്ക് ബുദ്ധൻ ആത്മാവിനെ അംഗീകരിച്ചില്ല. ആത്മാവിനെ അംഗീകരിച്ചില്ലെങ്കിലും ബുദ്ധന് ആത്മീയതയുണ്ട്, ബുദ്ധന് ബന്ധമുണ്ട്, മോക്ഷമുണ്ട്, സംസാരമുണ്ട്, സംസാരത്തിൽ നിന്ന് മോചനമുണ്ട്. ഈ എല്ലാ ദർശനങ്ങളും ചെന്ന് അവസാനിക്കുന്ന മോക്ഷത്തിലാണ്. നമ്മുടെ എല്ലാ ദർശനങ്ങളും ബുദ്ധനായാലും ശരി, ശങ്കരാചാര്യനായാലും ശരി, ഗുരുദേവനായാലും ശരി, എല്ലാം അവസാനിക്കുന്ന എവിടെ? മോക്ഷത്തിൽ. അത് ശങ്കരാചാര്യർ പറയുന്ന മോക്ഷത്തെയാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. ബുദ്ധന്റെ നിർവ്വാണത്തെ അല്ല. ബുദ്ധന്റെ നിർവ്വാണത്തിന് എന്താ പ്രശ്നം? ആത്മാവില്ല. ആത്മാവില്ലാത്ത നിർവ്വാണം, ഗുരുവിന് ആത്മാവുണ്ട്, വളരെ സ്പഷ്ടമല്ല. എന്നിട്ടും ചില ആൾക്കാർ പറയും പൂർണമായും ശങ്കരനെ നിഷേധിക്കുകയും ബുദ്ധനെ പിന്തുടരുകയും ചെയ്യുകയാണ്. അവരീ ദർശനമാലയൊന്നും അവർ പരിഗണിക്കത്തേയില്ല. ആത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊന്നും അവര് സ്വീകരിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല. ബുദ്ധൻ ശങ്കരാചാര്യരെ പിന്തുടരുന്ന ഭാഗങ്ങളുണ്ട്, അങ്ങനെ പറയുന്നതിലും നാണക്കേടൊന്നും അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ബുദ്ധനെ പിന്തുടരുന്ന ഭാഗമുണ്ട്, അതിനും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. ബുദ്ധനെ പോലെ തന്നെ എന്ത് ചെയ്തു? നിലവിലിരുന്ന പല നിലപാടുകളെയും ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്തിട്ട് പുതിയ കാഴ്ചപ്പാടിലേക്ക് പോയി. അതാ ചെയ്തു. പിന്നെ അവർക്കുള്ള മോക്ഷം ശങ്കരാചാര്യർക്ക് സമാധിയെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. പക്ഷെ ശങ്കരാചാര്യ അദ്വൈതത്തെ അവതരിപ്പിച്ചപ്പോ ശങ്കരാചാര്യ ജ്ഞാനം മോക്ഷം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു. ഇവിടെ പറയുന്ന നിർവ്വാണ ദർശനത്തിന് ബൗദ്ധ ദർശനമായിട്ട് ബന്ധമൊന്നുമില്ല. നിർവ്വാണം എന്ന് പേര് പറഞ്ഞത് നിർവ്വാണ ശബ്ദമൊക്കെ ശങ്കരായർ ഉപയോഗിച്ചിട്ടുണ്ട്. സമാധി എന്ന് പറയുന്ന ഇപ്പൊ ശങ്കരായർ ആസ്തികനല്ലേ? ആസ്തികനായ ശങ്കരായർ യോഗികളെ സമാധി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സമാധിയെ ശങ്കരായർ എതിർക്കുന്നൊന്നുമില്ല. സമാധി ശങ്കരായർ അംഗീകരിക്കുന്ന ആളെയല്ല, സമാധി അംഗീകരിക്കാത്ത ആളല്ല. ശങ്കരാചാര്യ സമാധിക്ക് വിരുദ്ധനുമല്ല. ഇത്രയുള്ള വ്യത്യാസം, ആത്മജ്ഞാനം മോക്ഷം അതിന്റെ ഇടയ്ക്ക് സമാധി വേണ്ട, യോഗ സമാധി വേണ്ട എന്നേ ഉള്ളൂ. അല്ല, സമാധി അംഗീകരിക്കാത്ത ആളല്ല. അല്ല, യോഗശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട്, ചിത്തവൃത്തി നിരോധത്തെ അംഗീകരിക്കുന്നുണ്ട്, അപ്പൊ സമാധി അംഗീകരിക്കുന്നു. സമാധി ശബ്ദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമാധി എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമില്ല. ഇവിടെ ജ്ഞാനവും മോക്ഷത്തിനിടയ്ക്ക് സമാധി കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നേ ഉള്ളൂ ശങ്കരാചാര്യർക്ക്. അല്ല, സമാധിയോട് ശങ്കരാചാര്യർക്ക് വിരോധമൊന്നുമില്ല. ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടുള്ള കാര്യം സമാധി, അതും ചിലരുടെ തെറ്റിദ്ധാരണയാണ്. എന്താണ് ശങ്കരാചാര്യർ സമാധി അംഗീകരിച്ചിട്ടില്ല? അങ്ങനെ പതഞ്ജലിയാണ് അതിന്റെ പ്രധാനമായ ആണ്. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ സമാധി അംഗീകരിക്കുമ്പോ അനുഭവത്തെ, അത് നിഗൂഢമായ ഒരു അനുഭവത്തെ അംഗീകരിക്കുന്നു. സമാധി അംഗീകരിക്കും, നിഗൂഢത അംഗീകരിക്കും. എന്നുവെച്ചാൽ അതൊരു വ്യക്തിയുടെ അനുഭവമാണ്. ഞാൻ പറയുന്നത് എനിക്ക് സമാധിയുണ്ടെന്ന്. നമ്മുടെ നടരാജ ഗുരുവൊക്കെ സമാധി അംഗീകരിക്കുകയായിരിക്കും. സമാധി അംഗീകരിച്ചാ പോകും. കാരണം എന്തുകൊണ്ട്? ഗുരു കൂടെ എഴുതിയിട്ടുണ്ട് നിർവ്വാണ ദർശനം. ഒരു വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ കുറിച്ച് പറയും. അങ്ങനെ ഒരു സമാധി ഒക്കെ അംഗീകരിച്ചാവും. സമാധിക്കുള്ള ഒരു ന്യൂനത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വ്യക്തിയുടെ അനുഭവമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് അത് കേവലം വിശ്വാസം മാത്രം. ഞാൻ പറയുന്നത് എനിക്ക് സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളിനെ സംബന്ധിച്ച് എന്താണ്? അതൊരു വിശ്വാസം മാത്രമാണ്. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷെ സമാധി കൂടാതെയുള്ള ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അറിവെന്ന് പറയും ഇതാണ് സമാധി അറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് ആർക്കും ബോധ്യപ്പെടും. അറിവെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിവുണ്ടാവും, മനസ്സുകൊണ്ട് ചിന്തിച്ചറിവുണ്ടാവും, യുക്തിയിലൂടെ അറിവുണ്ടാവും, ഇങ്ങനെയൊക്കെ നമുക്ക് അറിവുണ്ടാവും. പരീക്ഷണങ്ങളിലൂടെ അറിവുണ്ടാവും, നിരീക്ഷണങ്ങളിലൂടെ അറിവുണ്ടാവും, പലതരത്തിൽ നമുക്ക് അറിവുണ്ടാവും. സമാധി എന്ന് പറയുന്നത് ഇതിലൊന്നും പെടുന്നതല്ല, അതൊരു നിഗൂഢതയാണ്. അതൊരു വ്യക്തിക്കുണ്ടെങ്കിൽ വേറൊരാൾക്കും അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അറിവെന്ന് പറയുന്നത് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ്. സമാധി പങ്കുവയ്ക്കാൻ പറ്റില്ല. ഗുരുവിനെ പറയുന്നില്ലേ, പങ്കാരും പറ്റുവാനില്ല എന്ന് പറഞ്ഞാൽ അത് പങ്കുവയ്ക്കാൻ വയ്യാത്ത ഒരു അറിവാണ്. അറിവങ്ങനെയല്ല, പങ്കുവയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നു, എന്റെ അറിവാണ്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾക്കും അത് മനസ്സിലാവും. അറിവിന്റെ പ്രത്യേകത അതാണ്, പരസ്പരം നമുക്ക് പങ്കുവയ്ക്കാം. അതിനൊക്കെ കൂടുതലും കുറവൊക്കെ വരും. സമാധി അങ്ങനെയല്ല. ഞാൻ സമാധി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം നിശബ്ദരായി, പിന്നെ നിങ്ങൾക്കാർക്കും ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റത്തില്ല. എന്തുകൊണ്ട്? സമാധി ബൗദ്ധന്മാര് നിർവാണം അതിനെ കുറിച്ച് അവർ പറയാത് സൈലൻസ്, നിശബ്ദത പോലെയാണ്. നിശബ്ദത എന്ന് വെച്ചാൽ മൗനം. മൗനം എന്ന് പറഞ്ഞ പിന്നെ എന്താണ്? ശബ്ദമില്ലാതാകുന്നു, അതിന് പിന്നെ വ്യാഖ്യാനങ്ങളൊന്നുമില്ല. വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് വരുമ്പോ അതൊരു നിഗൂഢതയാണ്, മിസ്റ്റിക്കാണ്. അത്തരം മിസ്റ്റിസിസത്തെ അംഗീകരിക്കുന്ന ആളാണ് നടായൂർ. മറ്റു ഒരാ വഴിക്കാണ് അതിനെ അംഗീകരിക്കുന്നത്. അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങളൊക്കെ അംഗീകരിക്കുന്നു. അത് ഗുരു ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ വലിയൊരു തെറ്റിദ്ധാരണ ഈ നടായൂർ ഒക്കെ, നടായൂർ വിശേഷിച്ചും അദ്വൈതത്തെ മനസ്സിലാക്കിയെടുത്ത് ഒരുപാട് പെശകൾ പറ്റി. അദ്വൈതത്തെ മനസ്സിലാക്കിയെടുത്ത് ശങ്കരാചാര്യർ കൃത്യമായി എങ്ങനെയാണ് അദ്വൈതത്തെ വിശദീകരിക്കുന്നതെന്ന് നടായൂരിന് മനസ്സിലായിട്ടേ ഇല്ല. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടായൂർ ഭാഷ്യം അല്ല, ശങ്കരാചാര്യനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചത് എന്താണ്? വിവേക ചൂടാമണി അദ്വൈതമൊക്കെ. അതീ പറയുന്നതല്ല ശങ്കരാചാര്യ അദ്വൈതം. അപ്പോ ശങ്കരാചാര്യ അദ്വൈതം വിവേക ചൂടാമണിയാണെന്ന് ധരിച്ചാണ് നടായൂർ എഴുതിക്കൂട്ടിയിരിക്കുന്ന മുഴുവൻ. അവിടെ കാര്യമായ അബദ്ധം പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ അദ്വൈതം മനസ്സിലാകണമെങ്കിൽ ശരിക്കും ഭാഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാകണം. ഒറിജിനൽ ആയിട്ടുള്ള കാര്യം. ദർശനമാനിലെ വ്യാഖ്യാനത്തിൽ എന്താണ്? പാശ്ചാത്യ സയൻസ്, പാശ്ചാത്യ ഫിലോസഫി എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഗ്രന്ഥകാരന്മാരും അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഉപനിഷത്തുകൾ, ഗീത, ബ്രഹ്മസൂത്രം എല്ലാം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒന്ന് മാത്രമില്ല, അതിന് വേണ്ടത് ഏതാണ്? ഏതാണ് വേണ്ടത്? നിങ്ങളൊക്കെ സമാധിയിലാണ്. ഒന്നു മാത്രമില്ല, ഒരു രക്ഷയില്ല. നിങ്ങളോട് പറഞ്ഞു ശങ്കരഭാഷ മാത്രം പഠിച്ചില്ല, പഠിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണ്, വായിക്കുന്നതും മനസ്സിലാക്കുന്നതും രണ്ടാ വാസിഷ്ഠം, അത് മാത്രം കണ്ടില്ല. വാസിഷ്ഠം കാണാതെ ദർശനമാരെ വ്യാഖ്യാനിക്കാന്ന് വെച്ചാ അതിനും വലിയ ഒരു അബദ്ധവും ഇല്ല. വേറെ എന്തൊക്കെ നിങ്ങൾ വ്യാഖ്യാനം കൊണ്ടുവന്നാലും ശരി, പോയി ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലായി. അതെന്തായാലും അക്കാര്യത്തില് അത് ഡോക്ടർ ഭാസ്കരനെ സമ്മതിക്കും. ഡോക്ടർ ഭാസ്കരൻ പല സ്ഥലത്തും വാസിഷ്ഠത്തില്, പക്ഷെ വാസിഷ്ഠത്തില് ഒരുപാട് പദ്യങ്ങളുണ്ട്. അങ്ങനെ വാസിഷ്ഠം തറവായി പഠിക്കാത്തതുകൊണ്ട് ആ പദ്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാലും ഡോക്ടർ ഭാസ്കർ മനസ്സിലായി ഇത് വാസിഷ്ഠവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. അത് ഇവരാരും കണ്ടെത്തിയില്ല. ഇനി മുനിനാരായണ പ്രസാദിന് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചു, ദർശനമാലയ്ക്ക് വ്യാഖ്യാനം ഉണ്ട്. അത് നമ്മുടെ ദീദിയുടെ മലയാളം അന്വയാർത്ഥം എഴുതി വെച്ചായിരിക്കും. അത് ഈ ദീദി നോക്കി എല്ലാരും എഴുതുന്നേ, അത് എഴുതി വെക്കുക. അതിപ്പോ എന്താ പ്രയാസം? രീതി വെച്ചാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് അടിസ്ഥാനപരമായിട്ട്. അത് കുഴപ്പമില്ല, അത് അടിസ്ഥാനപരമായ അറുപതിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ വയ്ക്കുന്ന ദോഷമെന്ന് തന്നെ ഞാൻ പറയുന്നു. വാസിഷ്ഠമായിട്ടുള്ള ബന്ധം അതി കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ നിർവ്വാണ ദർശനം എന്ന് പറയുന്നത് ഇത് വാസിഷ്ഠത്തിൽ നിന്ന് വന്നതാണ്. നിർവാദർശനം വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ വാസിഷ്ഠത്തെ കുറിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വ്യാഖ്യാനം കൊണ്ട് പരീക്ഷ നായസാറിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് നോക്കി നിർവാണ ദർശനത്തിൽ അതന്നെ ഈ ദർശനമാലയില് പറഞ്ഞിരിക്കും. സാറ് പറഞ്ഞിരിക്കും, സാറ് പറഞ്ഞിരിക്കും അതിന് പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാറിന് വാസിഷ്ഠം നല്ല പരിചയമുള്ളതുകൊണ്ടും പദ്യങ്ങൾ കാണുമ്പോ അതുമായിട്ട് ബന്ധപ്പെടുത്തി സാറ് പറയും. അത് പിൽക്കാലത്ത് ശങ്കരാചാര്യർക്ക് ശേഷം വരുന്ന നിർവാണം എന്നുള്ള പറയും. നിർവാണ അഷ്ടകം ഉണ്ട്, അതൊക്കെ പിൽക്കാലത്ത് ഓരോരുത്തർ എഴുതിയത്. നിർവാണം എന്നുള്ള ശബ്ദം വന്നുകൊണ്ട് കാര്യമുണ്ട്. കാശ്മീരി ശൈവിസമായിട്ടതിന് ബന്ധമുണ്ട്. പിന്നെ ലോകത്തുള്ള എല്ലാത്തിനും എല്ലുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ബന്ധം കണ്ടെത്താമെന്ന്. അല്ല സൂഫിസമായിട്ടൊന്നും, സൂഫിസത്തെ വാസിഷ്ഠം ചിലപ്പോൾ സ്വാധീനിച്ചിരിക്കാം, അതിന് സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഈ കാശ്മീരിലൊക്കെ മുസ്ലിങ്ങൾ വന്നു കഴിയും, ഇറാൻ പ്രദേശത്തൊക്കെ സൂഫിസത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വന്ന് കാശ്മീരിൽ വരികയും കാശ്മീരി സവീസും ഇതുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. രണ്ടും ബന്ധപ്പെടുത്തി അങ്ങനെ നടത്തിയിട്ടുണ്ട്. ശരിയെന്നു.